എന്താണ് ഈ നോളജ് എന്ന് പറയുന്ന എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇന്നിപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ ഒരു കൺക്ലൂഷൻ അല്ല, അത് അവസാനിപ്പിക്കുകയല്ല. ഇന്ന് പറഞ്ഞാൽ ഇനിയും ബാക്കി പലതുമതി പറയാൻ കാണുമെന്ന് നമ്മൾ ധരിച്ചോളും. അല്ല ഇത്രയാണ് ഇത്, ഇനി ഇതിനകത്തൊന്നുമില്ല, അങ്ങനെയല്ല. ഇപ്പൊ സ്വാമി എഴുതി വച്ചിരിക്കുന്നതൊക്കെ, സ്വാമിയുടെ ബുക്കിൽ എഴുതി വച്ചിരിക്കുന്നത് മുഴുവൻ, അത് ബുക്കിലിരിക്കുന്നിടത്തോളം കാലം അത് പിന്നെ ഇന്നത്തെ ഒരു ഇന്ന് ഇന്നത്തെ എപ്പിസ്റ്റമോളജി, എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, ജ്ഞാനശാസ്ത്രം എത്രയോ നമ്മള് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നത്തെ ഈ ജ്ഞാനശാസ്ത്രം അനുസരിച്ച് ഇപ്പൊ സ്വാമി എഴുതി വെച്ചിരിക്കുന്നതൊക്കെ എന്താണ്, ഒരു ഇൻഫർമേഷനാണ്, മനസ്സിലായോ? അപ്പൊ നമ്മൾ പൊതുവെ അറിവെന്ന് പറയുമെങ്കിലും അത് ഇൻഫർമേഷൻ, നോളേജ്, വിസ്ഡം, ഐഡിയൽ ഇങ്ങനെ പലതായിത്തിരിക്കും. ഏതൊക്കെയാണ് ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ പറഞ്ഞോ ക്രമത്തില്? ഇൻഫർമേഷൻ, നോളജ്, ഇൻഫർമേഷൻ, നോളജ്, വിസ്ഡം, ഐഡിയ. ഇതിനിങ്ങനെ പലതരത്തിലുണ്ട്, മനസ്സിലായോ? നമ്മളിപ്പോ നമ്മള് യൂട്യൂബിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുക, നമ്മള് റെക്കോർഡ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ എഴുതിയെടുക്കുക, എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഗ്രഹിക്കുക, ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏതൊരു അറിവായാലും അതിനൊരു ഇൻഫർമേഷൻ എന്നുള്ള ഒരു സ്ഥാനമേ ഉള്ളൂ. ഏതറിവ്, മനസ്സിലായോ? അപ്പൊ സ്വാമി ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്, പക്ഷെ അതെന്താണ്, ഇൻഫർമേഷൻ ആയതേ ഉള്ളൂ, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ജീവിതത്തിലാക്കിയ എല്ലാം ഇത് ജ്ഞാനശാസ്ത്രം പറയുന്നതാണ്. നമ്മൾ എപ്പോഴും നിങ്ങളിവിടെ ഇരുന്ന് കേൾക്കുന്നു, കാര്യം മനസ്സിലാകുന്നു എന്ന് വെച്ചാൽ അത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻഫർമേഷനേ ആകുന്നു, മനസ്സിലായോ? വെറൊരു ഇൻഫർമേഷൻ മാത്രം എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ഒരു റാ മെറ്റീരിയലാണ്, മനസ്സിലായോ? ഇപ്പോ കുറച്ച് അരിമാവും വെള്ളവും അടുപ്പും ഉപ്പും എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ അത് ദോശയാകത്തില്ല. ഇതെല്ലാം ഇങ്ങനെ അങ്ങും ഇങ്ങനെ തൊടാതിരിക്കത്തേ ഉള്ളൂ. അതുപോലെയുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു റാ മെറ്റീരിയൽ മാത്രമാണ്. അപ്പൊ ഇന്നും നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു, നാളെയും കിട്ടുന്നു, മറ്റന്നാളും കിട്ടുന്നു. ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഇന്ന് കിട്ടിയത് നാളെ ചോദിക്കും, മറന്നു. അതിലെന്നും നമുക്ക് സംഭവിക്കുന്നു. അത് പിന്നെ എന്ത് ചെയ്യണം, ഈ ബുക്കിൽ നിന്നൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ ബ്രെയിനിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അത് നോളജായി മാറും. അതെന്റെ സെക്കൻഡ് സ്റ്റെപ്പാണ്. നോളജ് എന്ന് പറയുമ്പം പിന്നെ നമുക്ക് ബുക്കിന്റെ ആവശ്യമില്ല, മനസ്സിലായ? നമ്മള് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ബുക്കിന്റെ ആവശ്യം, അല്ലെങ്കിൽ യൂട്യൂബിന്റെ ആവശ്യം, അല്ലെങ്കിൽ എന്തിന്റെയെങ്കിലും ആവശ്യം വരും. അത് നോളജ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അതിന്റെ സ്ഥാനം ഇവിടെ എവിടെയാണ്? കാറ്റഗറി ബ്രെയിനിലാണ്. നോളജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ആ അറിവിനെ നമ്മൾ സ്വംസീകരിക്കുന്നു, അതിനെ കുറിച്ച് ചിന്തിക്കുന്നു, അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നു. അതില് നമുക്ക് സ്വീകരിക്കാൻ വയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ തള്ളിക്കളയുന്നു. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നടക്കുന്നു. അപ്പൊ ഇതൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻസ് ആവശ്യമാണ്. നമുക്ക് ഇൻഫർമേഷൻസ് ആവശ്യമാണ്. അതപ്പോ ആദ്യം അത് നമ്മൾ കിട്ടണം. പിന്നെ അതിനെ ചിന്തിച്ച് അപ്പോ അവര് നോളജായി മാറുമ്പോൾ നമുക്കതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അതിനെ വികസിപ്പിക്കാൻ പറ്റും, കൂടുതൽ കാര്യങ്ങൾ നമുക്കതിൽ കൂട്ടിച്ചേർക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ചിന്ത കൊണ്ട് അതിനെ പരിപോഷിപ്പിക്കുന്നു ഈ ഇൻഫർമേഷൻസിന്. അതിന് ഇൻഫർമേഷൻ കൂടിയേ തീരൂ, അത് വേണ്ടാന്നുള്ളതല്ല, അതതിന്റെ ബേസാണ്. അപ്പോ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഇൻഫർമേഷൻ എപ്പോഴും കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ആ വിഷയത്തിൽ. പിന്നെ നമ്മൾ അതിനെ ചിന്തിച്ചിട്ട് ഉറപ്പിക്കുന്നു. വലിയ കാര്യങ്ങളായാലും ചെറിയ കാര്യങ്ങളായാലും അങ്ങനെയാണ്. നമുക്കിപ്പോ വലിയ വലിയ കാര്യങ്ങൾ ചിലപ്പോൾ ചിന്തിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും, പക്ഷെ ചെറിയ കാര്യങ്ങൾ നമുക്ക് പറ്റുമല്ലോ. നമ്മള് നിരന്തരം ചെയ്യുന്ന കാര്യമാണ്, പക്ഷെ ഉപയോഗമുള്ള കാര്യമല്ലെന്നേ ഉള്ളൂ. നമ്മളിപ്പോ ഇവിടെ ജീവനിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങി കിടക്കും. അവിടെ നിന്ന് ഒരു വിവരം കിട്ടുന്നു, മറ്റിടത്തു നിന്ന് ഒരു വിവരം കിട്ടുന്നു, കൂട്ടുകാരിൽ ചെല്ലുമ്പോൾ ഒരു വിവരം കിട്ടുന്നു, മറ്റേ ആവിൽ ചെല്ലുമ്പോൾ ഒരു കിട്ടും. അവൻ പറയുന്നു, കുറച്ച് പകുതി കേൾക്കുന്നു, കുറച്ച് മുഴുവൻ കേൾക്കുന്നത്, ഇതെല്ലാം കൂടെ കേട്ടിട്ട് നമ്മൾ നിരന്തരം എന്ത് ചെയ്യുന്നു, ഇത് മനസ്സിലിട്ട് ചിന്തിക്കുന്നു. അപ്പൊ നമുക്ക് ഇൻഫർമേഷനും ഉണ്ട്, നോളജും ഉണ്ട്, പക്ഷെ ഉപയോഗമില്ലാത്ത ആളെന്നേ ഉള്ളൂ. അതേ നമ്മൾ ചിന്തിക്കുന്ന മുഴുവൻ പൊളിറ്റിക്സാണ്, ഇവിടത്തെ കാര്യങ്ങൾ അത് ചെയ്തു, ഒരു ഉപയോഗമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ജീവിതസിപ്പുകൾ. അപ്പൊ ഇൻഫർമേഷൻസ് നമ്മൾ ശരിക്കും നോളജാക്കി മാറ്റുന്നുണ്ട്, പക്ഷെ അത് നമുക്കൊരു ഉപയോഗമില്ലെന്നേ ഉള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ചിലപ്പോ പൊളിറ്റിക്സിൽ അത് ഉപയോഗപ്പെട്ടെന്ന് വരും, പക്ഷെ അത് ആത്യന്തികമായൊരു ഉപയോഗമല്ല. അപ്പോ നോളജ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഫലപ്രദമാണ്. കാരണം നോളജ് കൊണ്ട് നമുക്ക് ഏറ്റവും ഇതായി പറയുന്നത് അതിന്റെ പ്രഡിക്ഷൻ ഇങ്ങനെയുള്ള കഴിവുകളാണ്. നമ്മൾ ആ ഇൻഫർമേഷന് നമുക്ക് കിട്ടി, നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഇതിന്റെ ഭാവി ഇന്നതായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും, പ്രഡിക്ട് ചെയ്യാൻ പറ്റും. ഇതെങ്ങോട്ടാണ് പോകുന്നത് ഈ ചിന്ത? അങ്ങനെ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റും. ഇത് രണ്ടാമത്തെ സ്റ്റേജ്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ഇത് ഇൻഫർമേഷൻ ആണോ അതോ നമ്മുടെ നോളജ് ആണോ എന്ന് ചിന്തിക്കുന്നു. ഇപ്പോ സ്വാമി പറഞ്ഞു ഞാൻ എഴുതി വെച്ചെന്ന് പറയുന്നത് ശരിയാണ്, ഇൻഫർമേഷനാണ്. നോളജ് ആയൊന്ന് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കണം. ഇനി നോളജ് ആയാലും പോരാ, അടുത്ത് വരുന്നതാണ് എന്ത്, വിസ്ഡം എന്ന് പറയുന്നു. ഇപ്പോ മോഷ്ടിക്കരുതെന്ന് പറഞ്ഞു, ഗുരു പറഞ്ഞു മോഷ്ടിക്കരുത്, കള്ളുകുടിക്കരുതെന്ന് പറഞ്ഞു. അതൊരു ഇൻഫർമേഷനാണ്. കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതൊരു ഇൻഫർമേഷനാണ്, എന്ന് വെച്ചാൽ ഒരു ഉപദേശമാണ്, അവരൊരു ഉപദേശമായി സ്വീകരിക്കുന്നു. അപ്പോ ഉപദേശമായ ഒരു അറിവുണ്ടാകുന്നു, അറിവുണ്ടാകുന്നത് കൊണ്ട് തന്നെ ശരിക്കും അത് ഒരു കുടിക്കരുത്, അതൊരു മൊറാലിറ്റിയാണ്. എന്താണ് ഈ മൊറാലിറ്റി എന്ന് പറയുന്നത്? എന്നാ പറഞ്ഞു പറഞ്ഞു വ്യക്തിഗത അല്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ എന്താണ് മൊറാലിറ്റി? സമൂഹത്തിനോടൊപ്പം വ്യക്തികൾക്കൂടെ പ്രാധാന്യം കൂടെ ചേർത്തിട്ടാണ്. സദാചാരം തന്നെ അതെങ്ങനെ വ്യക്തി മാത്രം വിചാരിച്ചാൽ മതി, സദാചാരം മറ്റുള്ളവർ കൂടെ വേണ്ടേ? സമൂഹജീവിയല്ലേ, മറ്റുള്ളവർക്ക് നമുക്ക് മറ്റുള്ളവരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. സദാചാരം സ്വയമാണ് ജീവിക്കുന്നത്, മറ്റുള്ളവർക്ക്. നിങ്ങൾ രണ്ടുപേരും പറയുന്നതും അറിവല്ല, കാരണം എന്തുകൊണ്ട് പരസ്പരം ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കും. കമ്മിറ്റ്മെന്റ് ആണ്, അറിവല്ല. അതാണ് എന്റെ വ്യത്യാസം. അപ്പോ ഇതാണ് നമ്മൾ ചിന്തിക്കാത്ത മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് മൊറാലിറ്റി എന്ന് ഞാൻ പറഞ്ഞില്ല. എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും കേൾക്കുകയും എല്ലാം അതൊരു നോളജ് ആയി മാറുന്നതാണ് മൊറാലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ കള്ള് കുടിക്കരുത് എന്ന് ഗുരു പറഞ്ഞു. അപ്പോ ഒരു ഉപദേശമാണ് അത്. അപ്പൊ അത് എന്ത് ചെയ്യരുതെന്ന് പറയണം, അതുകൊണ്ട് അതൊരു മൊറാലിറ്റിയാണ്. കാരണം ചെയ്യരുതെന്ന് പറഞ്ഞല്ലോ, പക്ഷെ കേൾക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മോഷ്ടിക്കരുതെന്ന് പറഞ്ഞു, അതൊരു മൊറാലിറ്റിയാണ്. കാരണം എന്ത് ചെയ്യരുതെന്ന് അവൻ മനസ്സിലാക്കുന്നു, പക്ഷെ ഒരു ഉപദേശമാണ്. അവനൊരു അറിവേ ഉണ്ടാകുന്നുള്ളൂ, അവിടെ അവനൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകേണ്ടതാണ്, പക്ഷെ ഉണ്ടാകുന്നില്ല. അവിടെ കമ്മിറ്റ്മെന്റ് വേണം. എന്തുകൊണ്ട്? അത് മൊറാലിറ്റിയാണ്. മൊറാലിറ്റി കമ്മിറ്റ്മെന്റ് വേണം. എന്നിട്ട് പറഞ്ഞാണല്ലേ അല്ലേ, മൊറാലിറ്റി കമ്മിറ്റ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ കമ്മിറ്റ്മെന്റ് ഉണ്ടാകുന്നതിന് ഇല്ലാത്തതിനൊരു കാരണം? അതാണ് ഇന്ന് രാവിലെ അവര് തമ്മിലുള്ള തർക്കത്തിന്റെ കഴമ്പ്. കാരണം ഇയാൾക്കറിയാം കള്ള് കുടിക്കരുത്, കാരണം ഒരു ഉപദേശമാണ്. പക്ഷെ അത് അയാളെ സംബന്ധിച്ച് അതൊരു നോളജ് അല്ല. അപ്പൊ നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോളജ് എന്ന് പറഞ്ഞാൽ അയാള് സ്വയം മനസ്സിലാക്കണം, കള്ള് കുടിച്ചാലുള്ള ദോഷങ്ങൾ ഇന്ന ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ശരീരത്തിന്. ഗുരു തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ ആ നോളജ് അയാൾക്കില്ല. ഗുരു ഇത് പറയുമ്പോ, ഒരാളോട് പറയുന്നത് കള്ള് കുടിക്കരുതെന്ന് പറയുമ്പോഴത്തേക്ക് അയാൾക്ക് പാസ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷനാണ്. പക്ഷെ ഗുരുവിന് അതിന്റെ നോളജ് വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഗുരു അത് വിശദീകരിക്കുകയും ചെയ്യും. കള്ളു കുടിച്ചാൽ എന്നെ എന്നെ ദോഷങ്ങളുണ്ട്, ബുദ്ധി കെട്ടുപോകും, സമ്പത്ത് നഷ്ടപ്പെടും, കുടുംബകലഹമുണ്ടാകും. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും ഗുരു അതിന്റെ നോളജ് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഈ കേട്ടവൻ, ഈ ഉപദേശം കേട്ടവന്റെ ഈ നോളജ് എത്തിയെന്നിരിക്കട്ടെ, എത്തിയാലും അവിടെ പ്രശ്നം വരും. എന്താണ് പ്രശ്നം? ഇതുവരെ ഞാൻ പറഞ്ഞിരുന്നതൊക്കെ മനസ്സിലാക്കാം. ഗുരു പറഞ്ഞു, അവനോട് ആദ്യം ഉപദേശിച്ച് കള്ളു കുടിക്കരുത്, പിന്നെ പറഞ്ഞു കൊടുത്ത് കള്ളു കുടിച്ചാൽ നിന്റെ കുടുംബം പോവും, നിന്റെ സമ്പത്ത് പോവും, നിന്റെ ബുദ്ധി കെട്ടുപോവും. ഇങ്ങനെയൊക്കെ പറഞ്ഞതും അവന് മനസ്സിലായി, അവൻ അതും കേട്ടു. പക്ഷെ വീണ്ടും അവിടെ അവന് പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? അത് ഞാൻ നേരത്തെ പറഞ്ഞു. കൂടുതലായി ഞാൻ ഇന്നലെ പറഞ്ഞത് അല്ല ഇന്ന് പറഞ്ഞെന്ന് മനസ്സിലാക്കേണ്ടതായി. അവന് നോളജ് ഇല്ല, അതാണ് കറക്റ്റ് ഉത്തരം. നോളജ് ഇല്ല എന്ന് വെച്ചാൽ അവൻ സ്വയം അതിനെ കേട്ട് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവന്റെ ജീവിതത്തിൽ അവന് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്? ഞാൻ ഇങ്ങനെ കള്ളു കുടിച്ചു പോയാൽ എന്റെ ഭാര്യയെ തെറ്റും, എന്റെ മക്കൾ വഴിതെറ്റും, എന്റെ സമ്പത്ത് മുഴുവൻ പോകും. ഇതാണ് പ്രഡിക്ഷൻസ്. നോളജ് എപ്പോഴും പ്രഡിക്ഷൻസ് ഉണ്ടാകും, പ്രവചനങ്ങളെ ഉണ്ടാകും. അപ്പോ അങ്ങനെ ഒരു നോളജ് ആയി അവന്റെ ഉള്ളിൽ വരുന്നില്ല, ഇൻഫർമേഷനായിട്ട് അവന്റെ ഉള്ളിലുണ്ട്. ഇതാണ് ഈ എഴുതി വെക്കുന്നതിന്റെ കുഴപ്പം. ഇതേ പ്രഡിക്ഷൻസ് തന്നെയല്ലേ സ്വാമി ഈ സദാചാര പോലീസ് കളി എന്ന് പറയുന്നത്? അതിലേക്ക് ഞാൻ വരാം. ഇപ്പൊ ഇത് ഒന്ന് മനസ്സിലാക്കുക. ഓവർ ഇൻഫർമേഷൻ ആയി കഴിഞ്ഞാലും എന്താണ് ഓവർലോഡായി, മനസ്സിലായോ? പറയുന്നത് മനസ്സിലാക്കുക. മറ്റെല്ലാം അത് നമുക്ക് ചോദിച്ചാൽ. അപ്പോ ഇൻഫർമേഷൻ ഉണ്ടായി, അയാൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടായി. അപ്പൊ ഈ ബുക്ക് മുഴുവൻ നിറച്ചെഴുതി വെച്ചാലും ശരി, ഏതെല്ലാം യൂട്യൂബിൽ ഇത് നോക്കി എഴുതി വെച്ചാലും ശരി, അത് സ്വന്തം നോളജ് ആയില്ലെങ്കിൽ, ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ പുറത്തിറങ്ങി കാണുന്നവനെയൊക്കെ ബഹളമുണ്ടാക്കുന്നു, വഴക്കുണ്ടാക്കുന്നു. അപ്പോ വഴക്കുണ്ടാക്കുമ്പോ എനിക്കറിയാം വഴക്കൂടാൻ പാടില്ല, മനസ്സിലായി? എന്നോട് ഇനി ആരെങ്കിലും വഴക്കിന് വന്നാലും ഞാൻ തിരിച്ച് വഴക്കുണ്ടാക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അതെന്റെ ഒരു ഇൻഫർമേഷൻ മാത്രമാണ്, പക്ഷെ എനിക്കൊരു നോളജ് ഇല്ല. ഒരു നോളജ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഞാൻ എല്ലായിടത്തും നീ ആരടാ, നീ മറ്റവനല്ലടാ, നീ അവനല്ലേ, ഇവനല്ലേ, എല്ലാ സ്വാമിമാരെയും താനെന്തോ ഒരു വലിയ സംഭവമാണെന്നും ബാക്കിയുള്ളവരെല്ലാം വെറും മോശക്കാരാണെന്നും പറഞ്ഞ് അപവാദങ്ങൾ പറഞ്ഞു കിടക്കുക, അധിക്ഷേപിക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ട് കിടക്കുന്ന എന്തിന്റെ കുഴപ്പമാണ്? നോളജ് ഇല്ല, എന്തുണ്ട്? ഇൻഫർമേഷൻ ഉണ്ട്. ഇതാണ് എന്റെ വ്യത്യാസം. അത് പുസ്തകത്തിൽ എഴുതി വെച്ചാൽ ഉണ്ടാവത്തില്ല. ഇനിയിപ്പോ ഈ പറയുന്ന കേട്ടോണ്ടിരുന്നാലും ഉണ്ടാകത്തില്ല. എന്തേ ഉണ്ടാകത്തുള്ളൂ? ഇൻഫർമേഷനെ ഉണ്ടാകത്തുള്ളൂ. എന്തുണ്ടാകത്തില്ല? നോളജ് ഉണ്ടാകത്തില്ല. അവിടെയാണ് പ്രശ്നം, കാതലായ പ്രശ്നം അവിടെ കിടക്കുന്നത്. ഈ വിശാലാനന്ദ സ്വാമിക്ക് നോളജ് ഉണ്ടാകത്തില്ല. എന്തേ പറയാൻ പറ്റും? അപ്പൊ ഇൻഫർമേഷനുണ്ട്, ഇൻഫർമേഷൻ കൂടി കൂടി കൂടിയിരിക്കുകയാണ്. പക്ഷെ നോളജ് ഇല്ല എന്നുള്ളതിന്റെ തെളിവ് എന്താണ്? ആ പ്രവൃത്തി കാണുമ്പോ നമുക്കറിയാം ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയാം, പക്ഷെ നോളജ് ഇല്ല. മനസ്സിലായി? ഇന്നത്തെ എപ്പിസ്റ്റോളമിയില് ഒരുപാട് എപ്പിസ്റ്റമോളജിയില് ഞാനിത് ഇവിടെ ഇരുന്നു കൊണ്ട് സ്വപ്നം കണ്ട് പറയുന്നതല്ല, ഇത് ഒരുപാട് പഠനം നടത്തി എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ അതിന്റെ ചിന്തിച്ച എന്റെ ഭവിഷ്യത്ത് ഇങ്ങനെ ഞാനിങ്ങനെ ഈ എന്താണ് ഞാനിവിടെ ഇവിടെ ഇരുന്ന് ഇതൊക്കെ പറയുന്നു കേൾക്കുന്നു, എന്നിട്ട് പുറത്തിറങ്ങി ഇവിടെ കാണുന്നവരുടെത്തൊക്കെ എന്താണ് ഗോഗ വിളിച്ചുകൊണ്ട് ഇടുന്ന കഥകളിക്കാരെ പോലെ മുഴുവൻ പേരും എന്നെ വെറുക്കുകയും എന്റെ ശത്രുക്കളാകുകയും എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരുത്തൻ തിരിഞ്ഞു നോക്കത്തില്ല, ഇരിക്കുന്ന സ്വാമികളും തിരിഞ്ഞു നോക്കത്തില്ല. നോക്കൂ, ഇല്ല, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കത്തില്ല. എന്തുകൊണ്ട്? ആർക്കും ഇഷ്ടമില്ല അങ്ങനെ ഒരു വ്യക്തി. എല്ലാ മനുഷ്യരും വെറുക്കുകയാണ്. എന്തുകൊണ്ട്? ഇത് ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ടല്ല, നോളജ് ഇല്ലാത്തതുകൊണ്ട്. മനസ്സിലായോ? അപ്പോ രണ്ടാമത്തെ സ്റ്റെപ്പാണ് എന്ത്? നോളജിൽ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ കഴിയണം എന്താണ് ഇതുകൊണ്ടുള്ള ദോഷങ്ങൾ. അതായത് ഗുരു പറഞ്ഞു കള്ളു കുടിക്കരുതെന്ന്, ഗുരു അവന്റെ എല്ലാ നോളജും കൊടുത്തു, അവനത് ഇൻഫർമേഷനായുള്ളൂ. അത് അവന്റെ നോളജ് ആയി കഴിഞ്ഞാൽ അവൻ സ്വയം തന്നെ മനസ്സിലാക്കുക ഇതിന്റെ ദോഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നാലാമത് വരുന്ന അടുത്ത് വരുന്നതാണ്, മൂന്നാമത് വരുന്നതാണ് എന്ത്? നേരത്തെ ചോദിച്ച സദാചാരം എന്നൊക്കെ ചോദിച്ചില്ലേ, അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താണ് വിസ്ഡം? വിസ്ഡത്തിലെത്തിച്ചേരണം. അപ്പൊ മോഷ്ടിക്കരുതെന്ന് കേട്ട് ഇൻഫർമേഷനായി എന്റെ ഉള്ളിലുണ്ട്, പക്ഷെ എനിക്കൊരു അവസരം ഒരു അത്യാവശ്യം നേരിട്ടു, മറ്റാരും കാണുന്നില്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒരു ചെറിയ മോഷണം നടത്തുന്നു. അപ്പോ അത് ഇൻഫർമേഷൻ ആയതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നു എന്റെ നോളജായി മാറി, ഇപ്പൊ മനസ്സിലാകുന്നു ഞാൻ നോളജ് മോഷ്ടിക്കാൻ പാടില്ല. എന്റെ ബ്രെയിൻ പ്രെഡിക്ട് ചെയ്യുന്നു എന്താണ്, മോഷ്ടിച്ചാൽ പിന്നെ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ടാവും. എന്നുവെച്ചാ പോലീസ് പിടിച്ചോണ്ട് പോകുന്നുള്ളതല്ല, എനിക്ക് തന്നെ ശാരീരികവും മാനസികവുമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മോഷ്ടിക്കുന്നവൻ എന്തുവരും? എന്തുവരും എന്നാ പറഞ്ഞു? ശാരീരിക സമാധാനക്കരുത്, ടെൻഷൻ അത് അതിനെ തുടങ്ങി ബാക്കി എല്ലാ കാര്യങ്ങളും. അപ്പൊ അവൻ മോഷ്ടിക്കുന്നില്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാ അത് കഴിഞ്ഞിട്ട് അവൻ എന്ത് വരുന്നു, ആ ഇതെല്ലാം അറിവാണ്. അറിവാദ്യം ഇൻഫർമേഷൻ ആയിരുന്നു, രണ്ടാമത് നോളജായി, മൂന്നാമത് അത് വിസ്ഡമായി മാറും. വിസ്ഡമായി വരുമ്പോഴാണ് അവന് ഫുള്ളായ ഒരു കമ്മിറ്റ്മെന്റ് വരുന്നത്. മനസ്സിലായോ? മറ്റവൻ ചിന്തിച്ച് കാര്യങ്ങൾ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്താണ്, ഒരാഴ്ച ഇൻഫർമേഷൻ, രണ്ടാമത്തെ ആഴ്ച നോളജ്, മൂന്നാമത്തെ ആഴ്ച വിസ്ഡം, അങ്ങനെയല്ല. ജീവിതത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, മാറി മാറി. ചില കാര്യങ്ങൾക്ക് നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടാവും, ചില കാര്യങ്ങളിൽ നോക്കുക ഇതിനകം തന്നെ നോളജ് ഉണ്ടായിരിക്കും, ചില കാര്യങ്ങൾ നമുക്ക് വിസ്ഡം മുമ്പേ ഉണ്ടായിരിക്കും. എന്നാലും ഒരു വിഷയത്തെ എടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പൊ മോഷ്ടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷനാവുന്നു, പിന്നെ എന്തായി മാറുന്നു, നോളജായി മാറുന്നു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, വിസ്ഡമായി മാറുമ്പോൾ അവന്റെ ജീവിതത്തിൽ അത് കാണും. അതായത് തന്റെ അറിവിന് അനുസരിച്ച് ഒരാൾ ജീവിക്കാൻ ശ്രമിക്കുന്നതാണ്. മനസ്സിലായോ? അതിനനുസരിച്ച് അയാൾ ജീവിക്കാൻ ശ്രമിക്കുന്നു. എന്നുവെച്ചാൽ മോഷ്ടിക്കേണ്ട സാഹചര്യം വന്നാലും മോഷ്ടിക്കുന്നില്ല, നമ്മൾ തീരുമാനിച്ചിട്ട് അതിനെ ജീവിതത്തിൽ വിജയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നോളജിനനുസരിച്ചുള്ള ജീവിതം, ഇതിനെയാണ് നമ്മൾ പറയുന്നത്. എന്ത് നേരത്തെ പറഞ്ഞ എന്താണ് സദാചാരം എന്ന് പറയുന്നത്. ഇപ്പൊ നോളജിൽ സദാചാരം വേണമെന്നില്ല, കാര്യങ്ങളൊക്കെ അവന് പിടികിട്ടി കഴിഞ്ഞു. പക്ഷെ വിസ്ഡം വരുമ്പോ എന്ത് വരുന്നു, അവന് സദാചാരം. സദാചാരം എന്ന് വെച്ചാൽ ഏതൊരു കാര്യത്തിനാണ് ഇപ്പൊ മോഷ്ടിക്കരുതെന്നുള്ളതാണെങ്കിൽ മോഷ്ടിക്കാതെ ജീവിക്കുന്നതാണ് സദാചാരം. മനസ്സിലായോ? അപ്പോ നമ്മള് ഇൻഫർമേഷനിൽ നിന്ന് അതിനെ നോളജാക്കി മാറ്റി അതിനെ വിസ്ഡമായി മാറുമ്പോ ഒരുവനെന്ത് ചെയ്യുന്നു, അവൻ ജീവിതത്തിൽ നിന്ന് കഴിയുന്നത്ര എന്നേ പറയാൻ പറ്റും. വിസ്ഡത്തിന് എന്താ പറഞ്ഞത് കേട്ടില്ല, എന്താ പറഞ്ഞത് വിസ്ഡം? വിസ്ഡത്തിന് ഇപ്പൊ എന്താ പറഞ്ഞു, ഞാനെന്താ അതിനെ വിശദീകരിച്ചു പറഞ്ഞത്? വിസ്ഡം എന്ന് പറയുമ്പോള് എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് തന്നെ പറയുന്നു, പറഞ്ഞത് കൃത്യമായി മനസ്സിലാകുന്നില്ല. പ്രൊഡക്ഷൻ വരും എന്ന് നിങ്ങൾ പറഞ്ഞ പഴയ സ്ഥലത്ത് തന്നെ എനിക്കൊന്നും കൂടുതലായൊന്നും മനസ്സിലാകത്തില്ല, കാരണം അത് പരിചയമുള്ള ഒരു വാക്കാണ്. ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ മനസ്സിലാക്കണം, കൃത്യമായി മനസ്സിലാക്കണം. ഒരറിവ് ഒരാളുടെ ജീവിതമായി മാറുന്നതാണെന്ത് എന്ന് ഞാൻ പറഞ്ഞിട്ട, പക്ഷെ അത് മാത്രം ജീവിതമായി മാറുന്നത്. എല്ലാരും പറയുന്ന അത് ഇംഗ്ലീഷ് ആവണമെന്നില്ലല്ലോ. വിസ്ഡം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, അറിവ്, നമ്മുടെ നോളജ് എന്തായി മാറണം, നമ്മുടെ ജീവിതമാണ്. എന്നുവെച്ചാൽ മോഷ്ടിക്കുക, മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞ ഗുരുവിന്റെ ഉപദേശം എന്റെ അറിവായി മാറി, പിന്നെ ഞാൻ ആ അറിവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക, അതാണ് വിസ്ഡം. ആ അറിവിനെ ഉൾക്കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ മോഷ്ടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു എന്നേ പറയാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞ് അവസാനം വരുന്നതാണ് ഐഡിയൽ എന്ന് പറയുന്നത്. ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മലയാളത്തിൽ അതിന് ആദർശം എന്ന് പറയും. അപ്പൊ അതെന്താണ്? അത് വിസ്റ്റം കഴിഞ്ഞ് അതിനുപരിയാണ് എന്ന് പറഞ്ഞാൽ ഒരാള് അതിന്റെ അതവന്റെ ഒരു ക്യാരക്ടറായിട്ട് പറയാം. ഒരാൾ അതിന്റെ പൂർണതയ്ക്ക് വേണ്ടി ശ്രമിക്കുക, അതിനാണ് ഐഡിയൽ എന്ന് പറയുന്നത്. നമ്മൾ പറയാനില്ല അവൻ വലിയ ആദർശവാനാണ്, മനസ്സിലായോ? അതിന്റെ പൂർണതയ്ക്ക് വേണ്ടി ഒരാൾ ശ്രമിക്കുന്നതാണ് എന്ത് ഐഡിയൽ എന്ന് പറയുന്നത്. അത് കുറച്ച് കോൺട്രവേഴ്സിയലായ ഒരു കാര്യമാണ്, അതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ പറയുന്നില്ല, പിന്നീട് വേണമെങ്കിൽ വിശദീകരിക്കും. നമ്മള് ഐഡിയൽ വരെ പോകണ്ട, ആദർശവാന്മാരൊന്നും പോകണ്ട, അതിനൊന്നും പോകണ്ട, തൽക്കാലം അവിടെയൊന്നും പോകണ്ട. തൽക്കാലം ഏതുവരെ എത്തിയാ മതി, വിസ്റ്റം വരെ മതി, മനസ്സിലായോ? അതായതിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട് എറുമ്പിനും വരുത്തരുത് എന്ന് ഗുരുവിന്റെ ആദർശമാണ്. അത് ഗുരു എഴുതിയെന്ന് ഞാൻ പറയത്തില്ല, അത് ഗുരുവിന്റെ ആദർശം തന്നെ. എന്നുവെച്ചാ ഗുരുവിന്റെ ഐഡിയൽ ആയിരുന്നു, മനസ്സിലായോ? അത് വിസ്ഡം ഉണ്ട്, അതിനപ്പുറം എന്തായിരുന്നു? ഒരുപാട് സംസാരിക്കുന്നതിനായിട്ട് കറക്റ്റ് പറഞ്ഞാ പോരെ, മനസ്സിൽ വരുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, അവസാനം അവിടെ എത്തിച്ചേരുകയും ചെയ്യും. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് എരുമ്പിനും മരുത്തരെന്ന് പറയുന്ന ഐഡിയലായിരുന്നു. നമുക്കത് പറ്റൂ? അങ്ങനെ ജീവിക്കാൻ പറ്റൂ? പറ്റൂ? ആർക്കല്ല? അപ്പോ അത് എന്നുവെച്ചാ ഗുരുവിന്റെ ജീവിതത്തിൽ നിരന്തരം അത് കാണാൻ പറ്റും, ഒരു പീഡ എരുമ്പിനും വരുത്തരുത്. പക്ഷെ വേറെ ഒരു ഉപദേശം തരുന്നത് ഒരു പ്രാണികൾക്കും ഉപദ്രവം വരാതെ അതാണ് ഈ പറയുന്നത്. ഒന്നാണ് വേറെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ അത് അക്ഷരാർത്ഥത്തിൽ ഗുരുവിന്റെ എന്താണ്, കാല് ഒരു ഉറുമ്പിന്റെ മേളിൽ ചവിട്ടാതിരിക്കുക, ശ്രദ്ധിക്കുക, ഇരിക്കുമ്പോ പിന്നെ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഗുരു എന്നെ ഒരിടത്ത് പറയുന്നു, ഗുരു ഒരിടത്ത് ചെന്നപ്പോ ഗുരുവിന് ഇരിക്കാൻ ഇരിപ്പിടമെല്ലാം ഒരുക്കിയിട്ടിരുന്നു. അപ്പൊ ഗുരു പതുക്കെ ഇരിപ്പിടമൊക്കെ ഒന്ന് പൊക്കി നോക്കി. ആൾക്കാർ പറഞ്ഞത് വൃത്തിയുണ്ടോ എന്ന് നോക്കിയെന്നാണ്. വൃത്തി ഒരു വിഷയമാണ്, പക്ഷെ ഒരു നോക്കിയാൽ അതിന് വല്ല ഉറുമ്പ് വല്ല ഇരിപ്പുണ്ടോ അത് എഴുതിയാണ് മനസ്സിലായില്ല. ഞാൻ കീരേണ്ട പുറത്തിരുന്ന് കഴിഞ്ഞാൽ അത് ചത്തുപോകുമോ? അതാണ് ഇതൊക്കെ പൊക്കി നോക്കിയത്. അല്ല, വൃത്തിയല്ല, നനച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു തുണി, ഗുരുവിന് അങ്ങനെയുള്ള തുണിയല്ലേ ഇടത്തുള്ളു, അത് പിന്നെ എന്താ വൃത്തിയിടുക? അപ്പൊ അതല്ല നോക്കുന്നത്. കസേരയിൽ ഇങ്ങനെ ഒരു തുണി വിരിച്ചിട്ടിരുന്നാൽ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഉറുമ്പൊക്കെ വന്ന് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ കയറും. അപ്പൊ അതിന്റെ പുറത്ത് നമ്മള് ഇരിക്കുന്നിടത്ത് ശ്രദ്ധിക്കാറുണ്ടോ? അതാണ് അത് ഐഡിയൽ എന്ന് പറയുന്നത്. അത് എന്ന് വെച്ചാൽ അതിന്റെ പൂർണതയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. എല്ലാത്തിനെയും നമ്മൾ അടിച്ചു ഒതുക്കി, മനസ്സിലായോ? ഇത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് ഞാൻ പോകുമ്പോ ഇതിന്റെ അകത്തൊക്കെ തേച്ചേക്കണം. ഇതെന്തിനുള്ളതാണ്? വാചേ കൊള്ളാണ്. ചെകിരി എത്ര അടിച്ചാലും തൂക്കുണ്ടാവും. ചെകിരി കത്തില പോകുന്നു എത്ര തട്ടിയാലും. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ചകിരി വെച്ച് പണ്ട് ഓമം ചെയ്യാത്ത. വിറകിന്റെ കാതൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. കാതലാകുമ്പോഴത്തേക്ക് ഒന്നും തുരന്ന് കയറത്തില്ല, മനസ്സിലായോ? കാതലുകൊണ്ട് ഓമം ചെയ്യുന്നത് ഒന്നും ഒരു പ്രാണിയും ചാകാതിരിക്കാൻ വേണ്ടി. എന്നാലും ചാകോ വേറെ കാര്യം, പക്ഷെ അതൊരു ഐഡിയൽ ആക്കുന്ന അതുകൊണ്ടാണ്. എന്നുവെച്ചാൽ അതിനുവേണ്ടി അഹിംസ, പിന്നെ ഈ ഹോമത്തിൽ അഹിംസയൊന്നുമില്ല, ഹോമം ചെയ്യുന്നവർ അവരെന്തായാലും കത്തിക്കില്ല, അവിടെ എന്തെല്ലാം ചാവും. എന്നാലും പ്രാണികളെ കൊല്ലരുത് എന്നുള്ളൊരു ആശയം ചെയ്യുന്നവർക്കുണ്ട്. അതൊരു ഒരു അതൊരു നോളേജ് അത്രയേ ഉള്ളൂ, അതൊരു വിശദവുമല്ല ഐഡിയയുമല്ല, രണ്ടുമല്ല. ഇപ്പൊ ഗുരുവിന്റെ അഹിംസ എന്ന് പറയുന്നത് അതിന്റെ അങ്ങേയറ്റമാണ്, ഐഡിയലാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പഴയകാലത്ത് ഏതെങ്കിലും പഠിച്ചെന്നവർ പായെടുത്ത് കൊടുക്കും, പായെടുത്ത് നോക്കി അത് തിരിച്ചും മറിച്ച് സൂക്ഷിച്ചു നോക്കി കുടഞ്ഞ് കുടയുന്നത് ഉറുമ്പ് ചാകാതെയാണ് കുടയുന്നത്. എന്നിട്ട് തലയിലൊക്കെ നോക്കി ഉറുമ്പില്ലാത്ത സ്ഥലമൊക്കെ നോക്കി അങ്ങനെ കിടക്കത്തുള്ളൂ. ഇതൊക്കെ ജീവിതത്തിൽ പറയുന്നുണ്ട്. അപ്പോ അത് നമുക്ക് പറ്റൂ, നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ അതൊക്കെ പ്രയാസമാണ്. അപ്പോ അങ്ങനെ ഇപ്പോ ഐഡിയലാകാന്ന് പറയുന്നത് മദ്യം കുടിക്കരുതെന്ന് ഗുരു പറഞ്ഞു. അത് ഗുരുവിനെ സംബന്ധിച്ച് അത് ഐഡിയലായിരുന്നു, ഒരു തരത്തിലും മദ്യം ഉപയോഗിക്കാതിരിക്കും. പക്ഷെ നമുക്കിപ്പോ ഒരു അസുഖം വന്നു, ഒരു മരുന്ന് കഴിക്കുന്നു, അതിൽ ആൾക്കഹോൾ ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കില്ല, കഴിച്ചേ പറ്റും. പല മരുന്നുകളിലും ആൾക്കഹോൾ ഉണ്ട്. ഹോമിയോപതിയില് ഇത് മിക്സ് ചെയ്യുന്നു. ഹോമിയോപതി എന്ന് പറയുന്ന ആൾക്കോൾ ആ അപ്പൊ വിഷയം മാറി പോണ്ട, ഇനിയിപ്പോ കള്ള കുടിയെ കുറിച്ചാവും. അപ്പോ അങ്ങോട്ട് പോണ്ട, കള്ളിന്റെ വെറൈറ്റികളെ കുറിച്ചൊന്നും ഇനി ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തൊക്കെയാണ് എനിക്ക് പള്ളിയില് ഇങ്ങനെ ഒരുക്കുന്ന ഒരു പരിപാടിയുണ്ട് മാസിന് വേണ്ടിയിട്ട്. അപ്പൊ നല്ലയാളത് ഭയങ്കര ഭക്ഷണമൊക്കെ, അപ്പൊ ഞാൻ മീനൊക്കെ എടുത്തു വെക്കും. അതായത് വലിയ വലിയ കുപ്പിയായിരുന്നു, ഞാൻ വയലോട്ട് വിളിച്ചു കുറേ കൂടി തേങ്ങ ചുട്ട് ചുട്ട് ഇവിടുന്ന് ആൾക്കാർ. അപ്പൊ ഇൻഫർമേഷൻ നോളജ്, അപ്പൊ ഇൻഫർമേഷൻ ആയിരിക്കുന്നോണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിന് ഒരു പ്രയോജനമില്ല. നോളജ് ആയി കഴിഞ്ഞാൽ കുറച്ച് പ്രയോജനം വരും, അതൊരു മാറ്റമാണ്. ഇത്തരം കാര്യങ്ങൾ അവിടെ നമുക്ക് കമ്മിറ്റ്മെന്റ് ആരംഭിക്കും. നോളജ് ആയി കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു ഗുരു പറഞ്ഞ് കുടിക്കരുത്, ഗുരു പറഞ്ഞ് മോഷ്ടിക്കരുത്. നമ്മുടെ നോളജ് ആയി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ വരും, അത് കമ്മിറ്റ്മെന്റ് ആരംഭിക്കും. അടുത്തത് വിസ്ഡമായി മാറുമ്പോൾ എന്ത് വരുന്നു, നമ്മളുടെ ആ കമ്മിറ്റ്മെന്റ് വന്നു ചേരും, പിന്നെ കുടിക്കത്തില്ല മോഷ്ടിക്കത്തില്ല. അത് പ്രയാസമാണ്. ഐഡിയലായ എന്ന് പറയുന്നതിന് വലിയ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ അത് പ്രയാസമുള്ള കാര്യമാണ്. അതിപ്പോ അഹിംസയുടെ കാര്യം പറഞ്ഞാൽ തന്നെ മനസ്സിലായല്ലോ, ഒരു െ നമുക്കത് പറ്റത്തില്ല, പ്രശ്നങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യമായാലും ഏത് വരെ നിന്നാ മതി, വിസ്ഡം. അപ്പൊ വിസ്ഡത്തിൽ ഇത് എത്താത്തത് കൊണ്ടാണ് നമ്മുടെ ഇൻഫർമേഷൻ നമുക്ക് യാതൊരു പ്രയോജനം ചെയ്യാത്തത്. സന്യാസി ഏത് കാര്യത്തിൽ ഐഡിയലാവണമെന്ന്, ഐഡിയലാകുക എന്ന് പറയുന്നത് അത് ഞാൻ പ്രത്യേകം പറയാം, അതത്ര സാധിക്കുന്ന കാര്യമുണ്ട്. അപ്പൊ ഈ ഒരൊറ്റ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലായാൽ മതി, എന്താണോ ഉറുമ്പിന്റെ കാര്യം തന്നെ. കാരണം സന്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദർശമാണ് അഹിംസ. അപ്പൊ അത് ഐഡിയലാകാൻ ഒരാൾക്ക് പറ്റുമോ? അത് വെച്ചെല്ലാം മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ അവിടെ കോംപ്രമൈസുകൾ വേണ്ടി വരും. അതാ പറയുന്നത് അതറിയാതെ സംഭവിക്കുന്ന അറിഞ്ഞുകൊണ്ട് നമ്മള് ചെയ്യുമ്പോ ഇവിടെ മുറ്റം അടിച്ച് കളയുമ്പോഴത്തേക്ക് ചാകുന്നില്ലേ? സമയമാണ്. അപ്പോ അത് ഐഡിയലാകാൻ പറ്റില്ല. നമുക്ക് ഏതുവരെ പറ്റൂ, വിസ്ഡം. ഒരാശയത്തെ നമ്മൾ സ്വീകരിക്കുക, അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് അതുവരെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ വലിയൊരു നേട്ടമാണ്. അപ്പോൾ അത് ജീവിതത്തിൽ ഇത് ഒറ്റയടിക്ക് സാധിക്കുന്ന കാര്യമില്ല. ജീവിതത്തിൽ ക്രമേണ, ക്രമേണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഉപദേശമായാലും ശരി, അത് ഒരു വിശദമായി തീരുന്നതിന് മുമ്പ് അതിനകത്ത് പലതരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കും. പലതരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ച് അതിന്റെ ആ വ്യക്തിയുടെ സവിശേഷതകൾ അനുസരിച്ചും വ്യക്തി ജീവിക്കുന്ന സാഹചര്യങ്ങളനുസരിച്ചും മനസ്സിലായി ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടാണ്. അപ്പോ അത്തരം കാര്യത്തിൽ നമ്മൾ സന്യാസിയാണ് സന്യാസി അല്ലാത്തവനാണ് അങ്ങനെയുള്ള ഒരു വ്യത്യാസമില്ല. ഇന്നത്തെ ഈ എന്താണ് ഈ എപ്പിസ്റ്റമോളജിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സന്യാസിക്ക് അവിടെ പ്രത്യേകിച്ച് ഒരു സ്ഥാനമൊന്നുമില്ല. ഇത് പറയുന്ന ഹ്യൂമൻസ് മനുഷ്യരെല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. സന്യാസിക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥാനമില്ല. അപ്പോ കാരണം ഒരു മനുഷ്യനായാൽ അവന് വേണ്ട ക്വാളിറ്റികൾ എന്തൊക്കെയാണ്? ആ ക്വാളിറ്റി എന്ന് പറയുന്നത് അവന്റെ ഇൻഫർമേഷനിൽ നിന്ന് മാറി അതിന്റെ നോളജായി അതിനപ്പുറം പോയി അവന്റെ ഒരു വിസ്ഡമായി മാറുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അതിന് സന്യാസിക്ക് പ്രത്യേകിച്ച് യാതൊരു സ്ഥാനവുമില്ല. പഴയ കാലത്ത് എന്താണ് സന്യാസിമാരെ ആൾക്കാർ ബഹുമാനിക്കുകയും പൂജിക്കുകയൊക്കെ ചെയ്ത് ഈ സന്യാസിമാരുടെ എന്തോ ഒരു വലിയ ദിവ്യത്വമുണ്ട്, അവർക്ക് അനുഗ്രഹിക്കാനും നിഗ്രഹിക്കാനും ഒക്കെ ഉള്ള ശേഷിയുണ്ടെന്നുള്ള മനുഷ്യന്റെ വിശ്വാസം കൊണ്ടാണ്. ഒരു ഫെയ്ത്താണ് സന്യാസിക്ക് അങ്ങനെയൊക്കെയുള്ള ശക്തിയുണ്ട് എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. ഇന്ന് എല്ലാ മനുഷ്യർക്കും മിക്കവാറും ഒക്കെ അറിയാം ഇവരെല്ലാം സാധാരണ മനുഷ്യൻ തന്നെയാണ് എല്ലാവരും. പ്രത്യേകിച്ച് ആരിലും പ്രത്യേകിച്ച് അങ്ങനെ വിശേഷമായ ശക്തിയും സിദ്ധിയും ഉണ്ടെന്നുള്ള വിശ്വാസം ഇന്ന് മനുഷ്യർ കുറവാണ്. അപ്പൊ സന്യാസിയെ പ്രത്യേകിച്ചെടുത്ത് ഒരു കാര്യത്തിന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു ഹ്യൂമനായിട്ട് മാത്രം എടുത്താൽ മതി. ഒരു ഹ്യൂമൻ സാധാരണ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പാലിക്കേണ്ട ഡിസിപ്ലിൻ അതിനാണ് സന്യാസിക്കുള്ളത്. അതൊരു ഡിസിപ്ലിന്റെ വിഷയമാണ്. സാധാരണ മനുഷ്യൻ പാലിക്കേണ്ട എല്ലാ ഡിസിപ്ലിനും സന്യാസിക്കുമുണ്ട്. അപ്പോ അത് പാലിക്കാന്ന് പറയുമ്പോ അത് എന്താണ് അത് അവന്റെ വിശദമായിട്ട് മാറണം. വിശദമായിട്ട് മാറുക എന്നുള്ളതാണ് ഇതിന് പ്രത്യേകമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ സന്യാസിക്ക് വേണ്ട എന്താണ്? ഡിസിപ്ലിനാണ്. ആ ഡിസിപ്ലിൻ അവൻ പാലിച്ചില്ലെങ്കിൽ അത് ദോഷം തന്നെയാണ്. ഒരു സാധാരണ മനുഷ്യന് എന്താ വേണ്ടത്? അവന് വേണ്ട ഡിസിപ്ലിനാണ്. അത് പാലിച്ചില്ലെങ്കിൽ സാധാരണ മനുഷ്യൻ എന്ന് വെച്ചാൽ സന്യാസി അല്ലാത്ത അവനും വേണ്ട ഡിസിപ്ലിനാണ്. അത് പാലിച്ചില്ലെങ്കിൽ അവിടെയും ദോഷമാണ്. അല്ല, സന്യാസിക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല. ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിലുള്ള ഡിസിപ്ലിൻ പാലിക്കുക. സന്യാസി എന്ന് പറയുന്ന എന്താണ്? ഒരു ആശ്രമം എന്നുള്ള രീതിയിലാണ്. അപ്പോ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സന്യാസിക്ക് മാത്രമല്ല ഉള്ളത്. സന്യാസി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗൃഹസ്ഥനുണ്ട്, ബ്രഹ്മചാരിക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇന്നിപ്പോ മനുഷ്യന്റെ ഡിസിപ്ലിൻ നോക്കുന്ന അങ്ങനെയല്ല. അതൊരു ഹ്യൂമൻ ഡിസിപ്ലിൻ എല്ലാവർക്കും വേണം. മനുഷ്യനെന്നുള്ളതിലേക്ക് എല്ലാവർക്കും ഇപ്പൊ മോഷ്ടിക്കരുതെന്ന് പറഞ്ഞു സന്യാസിക്ക് മാത്രമുള്ളതാണ്. വ്യഭിചരിക്കരുതെന്ന് പറയുന്നത് സന്യാസിക്ക് മാത്രമുള്ളതാണ്. ഇതെല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ആ ഡിസിപ്ലിൻ. അത് സന്യാസിയും പാലിക്കണമെന്നേ ഉള്ളൂ. അതിൽ കൂടുതൽ എന്താ ഒരു സന്യാസിക്കുള്ളത്? നിങ്ങൾക്ക് പരമാവധി ഒരു സന്യാസിയോട് പറയാൻ പറ്റിയ എന്താണ്? വ്യഭിചരിക്കരുത്. ഈ വ്യഭിചരിക്കരുത് എന്ന് പറയുന്നത് സാധാരണ മനുഷ്യന് അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. അവനും അത് തന്നെയാണ്. അപ്പൊ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഹ്യൂമൻസിനെല്ലാം ഒരുപോലെയാണ്. കണ്ടുപിടിക്കരുതെന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും ഒരുപോലെയാണ്. പിന്നെ കാലം കൊണ്ട് വരുന്ന വ്യത്യാസം നിങ്ങൾ പലതുകൊണ്ട് എല്ലാം കൂടെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമയമില്ല.